സമാധിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നാലും വീണ്ടും പ്രപഞ്ചം എന്തുകൊണ്ട് കാണുന്നു? ഇതിന് പല സമാധാനം പറയും ശാസ്ത്രങ്ങൾ. അതിലൊന്ന് പറയുന്നതാണ്, ആ വിദ്യയ്ക്ക് രണ്ട് ശക്തിയുണ്ട്, ഒന്ന് ആവരണശക്തിയും വിക്ഷേപശക്തിയും. സമാധിയിൽ ആവരണശക്തി നശിക്കും, വിക്ഷേപശക്തി നശിക്കുന്നില്ല. ആവരണശക്തി എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ ആവരണം ചെയ്തിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണ് ആവരണശക്തി, ആ വിദ്യ തന്നെ. അത് ജ്ഞാനം കൊണ്ട് നശിക്കും, അതിനാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടായി കാണിക്കുന്നതാണ് എന്ത്? വിക്ഷേപശക്തി. ഈ വിക്ഷേപശക്തി നശിക്കുന്നില്ല, അതുകൊണ്ട് പ്രപഞ്ചം വീണ്ടും കാണും. മായത്തന്നെയാണ് ആവരണമെന്നും വിക്ഷേപമെന്നും എല്ലാം പറയും. അതിനെ രണ്ടായി പിരിക്കും, മായത്തന്നെ രണ്ടായി പിരിക്കുന്നു, ആവരണശക്തി മറ്റൊന്ന് വിക്ഷേപശക്തി. ആവരണമാണ് മറയ്ക്കുന്നത്. ഉദാഹരണം പറയും, കയറിൽ സർപ്പഞ്ജാനം ഉണ്ടാകുമ്പോൾ കയറിനെ മറയ്ക്കുന്നു, കയറിനെ കാണുന്നില്ലല്ലോ, കയറിനെ എന്തോ മറയ്ക്കുന്നു, ആ മറയ്ക്കുന്ന ആവരണശക്തി. പിന്നെ ഇവിടെ സർപ്പത്തെ കാണിക്കുന്നു, സർപ്പം കാണുന്നു, അത് വിക്ഷേപശക്തി. അതിന് ആവരണശക്തി നശിച്ചു കഴിഞ്ഞാൽ വിക്ഷേപശക്തി നശിക്കുന്നില്ല. പറയുന്നു ഇതാണ് ഒരു പക്ഷം. പല പക്ഷങ്ങളുണ്ട്. വേറൊരു പക്ഷം പറയുന്നത്, അവിദ്യ നശിക്കുന്നുണ്ട്, പക്ഷെ അവിദ്യ ലേശം, ഒരു ലേശം അവിദ്യ. അതും പിന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കും. അത് വീണ്ടും ഉണ്ട്, അതിന് അനുവർത്തിക്കുക എന്ന് പറയും. അത് ശേഷിക്കും, കുറച്ച് അവിദ്യ ശേഷി. അവിദ്യ നശിച്ചാലും കുറച്ച് ശേഷി. അതാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണിക്കുന്നത്. അവിദ്യ നശിച്ചു, പക്ഷെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണിക്കുന്നതിനുള്ള അവിദ്യ ശേഷി, എന്നാ വിദ്യാലേശം എന്ന് പറയും. നമ്മൾ ജാഗ്രത വരുന്നു, വീണ്ടും പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ അവിദ്യ നശിച്ചിട്ടും പിന്നെ എന്ത് ചെയ്യും? അവിദ്യാലേശം ഉണ്ടായിരിക്കും. എന്താണ് ഈ അവിദ്യാലേശം എന്നുള്ളതിനെ കുറിച്ച് തർക്ക വിതർക്കങ്ങളൊക്കെ. എന്തിനാണ് അവിദ്യാലേശം? വിപുലാത്സവയുടെ വ്യാഖ്യാനത്തിൽ അവിദ്യാലേശത്തെ കുറിച്ച് പറയുന്നു. വിപുലാത്സവയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് കാശി സമ്പ്രദായമാണ്. കാശിയിലൊക്കെ പഠിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നത് ആ രീതിയിൽ, അവിടുത്തെ ഒരു രീതിയാണ്. അപ്പോ അത് വിപുലാത്സവയുടെ വ്യാഖ്യാനം വായിച്ചിട്ടുണ്ട്. പ്രശ്നമാണ്. അതായത് ബാലകൃഷ്ണൻ നായർ സാറിന്റെ വ്യാഖ്യാനം വായിച്ച ആൾക്കാർ പറയാൻ മനസ്സിലാവും, വലിയ ശാസ്ത്രമൊന്നും അതിനകത്ത് കാണത്തില്ല. വിപുലാത്സവയുടെ വ്യാഖ്യാനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ആ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അതാണ് കാശി സമ്പ്രദായം. അതായത് വ്യാഖ്യാനം രണ്ടു തരത്തിലുള്ളത്. ഒന്ന്, ആ മൂലഗ്രന്ഥത്തെ എന്താണ് ഒരു മനസ്സിലാക്കാൻ, അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ലളിതമായി അതിനെ വിശദീകരിക്കുക, അതൊരു വ്യാഖ്യാനം. ലളിതമായ വിശദീകരണങ്ങളാണ്, അങ്ങനെ വ്യാഖ്യാനിക്കാം. പിന്നെ വേറൊരു വ്യാഖ്യാനമാണ്, ഒരു ഗ്രന്ഥത്തിൽ എന്താണ് ഇവിടെ തന്നെ അദ്വൈതം. ഇതി പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളെന്ന് പറയുന്നത് പഴയ പഴയ അദ്വൈത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണെന്ന് സമർത്ഥിക്കുക, എന്നിട്ട് അവർ പറഞ്ഞ രീതിയിൽ തന്നെ അതിൻ്റെ പൂർവപക്ഷങ്ങളും സിദ്ധാന്തവും അവതരിപ്പിക്കുക. അപ്പോ അദ്വൈത ദീപിക എന്ന് പറയുന്നത് ഒരു സാധാരണ ഗ്രന്ഥമല്ല, ഇത് ഒരുപാട് പഴയ പ്രാചീന ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ പറയുകയാണ്, അതിലെ പൂർവപക്ഷങ്ങളും സിദ്ധാന്തങ്ങളൊക്കെ പറയുകയാണ് എന്ന് ആൾക്കാരെ ബോധിപ്പിക്കുന്ന വ്യാഖ്യാനം, അതിനെ പ്രൗഢ വ്യാഖ്യാനമൊന്നും അത് ഈ സാധാരണ മനുഷ്യർക്ക് അതുകൊണ്ട് ഗുണം വരത്തില്ല. അത് അതിൻ്റെ ഗുണമെന്ന് പറയുന്ന ആർക്കാ വരുന്നത്? അങ്ങനെ രാമണം അത് ആവശ്യമില്ലാത്തടത്തല്ല, മനസ്സിൽ ഇരിക്കുന്നത് എപ്പോഴും ഈ ജാതിയാണ്. എന്ത് വന്നാലും അവിടെ വിവനാനുസ്വാമി രാവണനാണ് ആണോ? എല്ലായിടത്തും പറയുന്നു, ആവശ്യമുള്ളിടത്തേ പറയാം. എന്ത് ചിന്തിച്ചാലും ഉടനെ ജാതിയെ കുറിച്ച് ചിന്തിക്കുന്നു. അത് പറയേണ്ട സന്ദർഭങ്ങളുണ്ട്, അവിടെ പറയണം. ആ വ്യാഖ്യാനം കൊണ്ടുള്ള പ്രയോജനം അത് എഴുതിയാലും മാത്രമേ ആ സ്റ്റാൻഡേർഡിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്കത് അറിയാം. മനസ്സിലായോ? ഈ ശാസ്ത്രങ്ങളൊക്കെ അദ്വൈത സിദ്ധി, സംക്ഷേപ ശാരീരികം, ജീവൻമുക്തി വിവേകം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഈ ഇത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവർക്ക് ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ വ്യാഖ്യാനത്തിലൂടെ അത് മനസ്സിലാവും. സാധാരണക്കാർക്ക് സമയം സമയം വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അവർക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഇതാർക്കാ ഉപയോഗം വരും? എഴുതിയാളുടെ അതിൻ്റെ ഉപയോഗം സംഗതി ഗംഭീരമാണ്. അപ്പൊ പഴയ ഗ്രന്ഥങ്ങളെല്ലാം കോട്ട് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഇതിനകത്തുണ്ട്, അതിലെ പൂർവപക്ഷങ്ങളും സിദ്ധാന്തങ്ങളും പൂർവപക്ഷത്തെ കൊണ്ടുവന്ന് ഗണിച്ച് സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ഒരു ഈ കാശി സമ്പ്രദായം എന്ന് പറയുന്നതാണ്. അത് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളത് തന്നെയാണ്. ബാലരാമണിക്കരും കുറെ അങ്ങനെയാണ്, കുറെയൊക്കെ അങ്ങനെയാണ്. പിന്നെ ബാലരാമണിക്കർ കുറേ കൂടെ വിശദീകരിച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് കുറേ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഇത് വിശദീകരണമൊന്നുമില്ല, ഇത് ആ ഈ പറയുന്ന സാധാരണ മനുഷ്യർക്ക് വായിക്കാൻ കഴിയാത്ത ആ ഗ്രന്ഥങ്ങളുടെ ആശയങ്ങൾ എങ്ങോട്ട് കൊണ്ടുവന്ന് അതാണ് ഇതീ പറയുന്നത് എന്ന് പറയുക. അവിടെ വരുന്ന പുറോക്ഷങ്ങൾ കൊണ്ടുവരും, അതിനെ ഖണ്ഡിക്കും, എല്ലാം ചെയ്യും. ഒരു സാധാരണ ഒരു മലയാളി വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഗ്രന്ഥങ്ങളുമായിട്ടൊന്നും കാരണം ഒന്നും മലയാളത്തിലില്ല. അത് വായിച്ച ഒരു പിടിയും കിട്ടത്തില്ല. പക്ഷെ കാശിയിലൊക്കെ പഠിച്ചവർ സാറിന് അങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ അത് വായിച്ചാൽ മനസ്സിലാകുന്ന ആർക്കാണ് ആവശ്യമില്ലെങ്കിലും മനസ്സിലാകുന്നത്? ഈ സംസ്കൃതമൊക്കെ പഠിച്ചവർ, സംസ്കൃതം പഠിച്ചവർക്ക് ആ അദ്വൈസിദ്ധി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ അവർക്ക് നോക്കി മനസ്സിലാവും. അദ്വൈതം പഠിക്കാത്തവർക്ക് ആ വ്യാഖ്യാനം കൊണ്ട് പ്രയോജനമാണ്. പണ്ഡിതന്മാർക്ക് അതിൻ്റെ ആവശ്യം. പിന്നെ ലളിതമായ വ്യാഖ്യാനമാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അത്രയും കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റില്ല. ലളിതമായ വ്യാഖ്യാനം ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സാമാന്യമൊരാശയം കിട്ടും. അല്ലാതെ അദ്വൈതീയ വായിച്ചിട്ടൊരാൾ കണ്ടന കണ്ട കാര്യമൊക്കെ പഠിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാൽ എല്ലാം അതിനകത്തുള്ള എല്ലാം ഇതിനകത്ത് കുത്തിച്ചെരുത്തുക എന്ന് പറഞ്ഞു. പിന്നെ ആ എല്ലാ വിഷയങ്ങളെയും പരാമർശിക്കുന്നത് കൊണ്ട് ഇതൊരു പ്രൗഢവ്യാഖ്യാനമാണ്. പിന്നെ ഇതിന് പ്രയോജനം വരുന്ന എപ്പോഴാണ്? സംസ്കൃതത്തിൽ ഇങ്ങനെ ഒരു വ്യാഖ്യാനമാണ്, ഇങ്ങനെ ഒരു വ്യാഖ്യാനം. അപ്പോ ഈ സംസ്കൃത പണ്ഡിതന്മാർക്ക് ഇത് അറിയത്തില്ലല്ലോ മലയാളം. അപ്പൊ മലയാളത്തിൽ ഇങ്ങനെ ഉള്ള ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മലയാളം അറിയാം, ഇത്ര ആഴമൊക്കെ ഉള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർക്കറിയാത്ത, അപ്പോൾ അത് സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു ശൈലിയാണ്. മലയാളികൾക്ക്, സാധാരണ മലയാളികൾക്കൊന്നും വായിച്ചാൽ മനസ്സിലാക്കും. അത് എന്തെങ്കിലും ഒരു സാമാന്യമായ ആശയം കിട്ടുന്ന ഹരീഷ് നായർ സാറിൻ്റെയൊക്കെ വ്യാഖ്യാനം കുറച്ചെന്തെങ്കിലും മനസ്സിലാവും. മറ്റതെല്ലാം വളരെ ഖണ്ഡന കണ്ട കാര്യം ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ പുസ്തകങ്ങൾ നേരിട്ട് പഠിക്കണം, എന്നാൽ കുറേയൊക്കെ മനസ്സിലാവും. അത്തരം ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ട്. നമ്മൾ ബാമതി പഠിക്കുന്നു, നേരിട്ട് പഠിച്ചാൽ അത് കുറെ മനസ്സിലാവും, മുഴുവനുമല്ല കുറെ. ഈ ബാമതിയുടെയൊക്കെ ശൈലി ഇതാണ്. കാരണം ഭാഷ്യത്തെക്കാൾ ഭാഷ്യത്തെ വിശദീകരിക്കുന്നതാണ്, പക്ഷെ ഭാഷ്യത്തെക്കാൾ കടുപ്പമാണ് ഭാഷ്യം. അതിന് സരളമാണ്. പിന്നെ ബാമതിയുടെയൊക്കെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ എഴുതുന്ന സമയത്ത് ഭാഷ്യത്തിനൊക്കെതിരായി വന്ന ഒരുപാട് ആക്ഷേപങ്ങൾക്കൊക്കെ സമാധാനം പറയാമെന്നുള്ളതാണ്. പലരും അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു, ഭാഷ്യത്തിൽ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊക്കെ സമാധാനം പറയും. അതുകൊണ്ട് അന്ന് അത്തരം എഴുത്തുകൾക്ക് പ്രസക്തിയുണ്ട്. അപ്പൊ അദ്വൈത ദൈവിക മലയാളത്തിൽ എഴുതി, ഇതിനെ വായിച്ചിട്ട് ഖണ്ഡിക്കുന്നേരം പിന്നെ വായിച്ചിട്ട് ഖണ്ഡിക്കാൻ ആർക്ക് കഴിയും? സാധാരണക്കാർക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. പിന്നെ അദ്വൈതമല്ല, അന്ന് അതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നവർ ഖണ്ഡിക്കുന്നവരുമില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രൗഢമായ വ്യാഖ്യാനം കൊണ്ട് എഴുതിയാണ് ഗുണമുണ്ടാകും എന്നുള്ളതല്ലാതെ സാമാന്യ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും. സംഗതി ശരിയാണ്, വലിയ വലിയ ഗ്രന്ഥങ്ങളെയൊക്കെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്, ആ രീതിയിൽ അത് ശരിയാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് പ്രയാസമാണ്. നമ്മൾ ഈ പറയുന്ന തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെയാണ് കഴിയുന്നത്ര ലളിതമായി പറഞ്ഞത്. ഇതിനൊക്കെ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്, പക്ഷേ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ദ്വൈതത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ശാസ്ത്രമുണ്ട്, അത് ശരിയാണ്. പക്ഷേ മലയാളത്തെ നമ്മൾ എഴുതി വെച്ചാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ആ ശാസ്ത്രങ്ങൾ അവരെ പഠിപ്പിക്കാം. അതിനാര് നേരാവും അതൊക്കെ പഠിക്കാൻ. അതിനൊന്നും ആരും തയ്യാറാവത്തില്ല. അതി പറയുന്നത് സാധാരണ പറഞ്ഞു വരുന്ന ഒന്നും ആണ് ലേശാവിദ്യ. ഒരു അവിദ്യ ശകലം ഇങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനെ പറയുന്നത് അതിനകത്തും ആക്ഷേപങ്ങളുണ്ട്. അതങ്ങനെ വരും, എന്ത് പറഞ്ഞാലും അത് ചോദ്യം ചെയ്യും. അവിദ്യ അനാദിയാണ്, അതിന് അവയവങ്ങളില്ല. പിന്നെ എന്താണ് ലേശമെന്ന് പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും, അതിന് സമാനമായിട്ട് അങ്ങനെ. അതിന് ചെല്ലു പറയുന്നത് എന്താണ്? അവിദ്യക്ക് പല ശക്തികളുണ്ട്. നേരത്തെ പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ കാണിക്കുന്ന ആ ശക്തി അത് നശിച്ചില്ല, വേറെ പല ശക്തികളും നശിച്ചു. അതാണ് ആവരണ ശക്തി നശിച്ചു. പിന്നെ വേറൊരു കൂട്ടർ പറയുന്നത് അവിദ്യ നശിച്ചു, എല്ലാം നശിച്ചു, ഒട്ടിശേഷിക്കുന്നു. എന്നാണ് നശിച്ചത് വീണ്ടും വരുന്നു. അതിന് ഉദാഹരണം പറയുന്നതാണ് ദഗ്ധ പടന്യായം. അവിദ്യ എല്ലാം നശിച്ചു, അവിടെ ഒന്നും ശേഷിക്കുന്നില്ല, പക്ഷേ അത് വീണ്ടും വരുന്നു. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് തുണിയെ കത്തിച്ചു കഴിഞ്ഞാൽ തുണി കത്തിക്കഴിഞ്ഞാലും അതിൻ്റെ ആകൃതി വളക്കാണ്. അതുപോലെ ഈ കാണുന്ന അവിദ്യയുടെ അവിദ്യയുടെ ആകൃതിയാണ് ഈ കാണുന്നത്. അവിദ്യ നശിച്ചു, നശിച്ച ഈ നശിച്ച തുണി നമ്മളെങ്ങനെയാണോ കാണുന്നത്, അപ്പൊ അത് അങ്ങനെ പറയുന്നുണ്ട്. എന്താ ഗുണം? കത്താത്ത തുണിയാണെങ്കിൽ നമുക്കെടുത്ത് കൊടുക്കാൻ പറ്റും. തുണി കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം മാത്രം കൊണ്ടുകഴിഞ്ഞാൽ തുണിയെടുത്ത് കൊടുക്കാൻ പറ്റും ഇല്ല. അതുപോലെ ഈ പ്രപഞ്ചം നശിച്ചുപോയി, അവിദ്യ നശിച്ചു, പ്രപഞ്ചവും നശിച്ചു. പിന്നെ ഇങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ അതവനെ ബന്ധിക്കുന്നില്ല. എങ്ങനെയാണോ കത്തിയ തുണി കൊടുക്കാൻ പറ്റാത്തത്, അതുപോലെ സമാധിയിൽ ജ്ഞാനമുണ്ടായി, അവിദ്യ നശിച്ചു, പ്രപഞ്ചവും നശിച്ചു, വീണ്ടും കാണുന്നു. അതിനാണ് പറയുന്നത് ദഗ്ധപടം ന്യായം. ദഗ്ധപടം എന്ന് വെച്ചാൽ ദഹിച്ചു പോയ വസ്ത്രം. അതുപോലെ അവിടെ ലേശം എന്നുള്ള പറയുന്ന അവിദ്യ തന്നെ പൂർണ്ണമായും നശിച്ചു, ലേശമൊന്നുമില്ല. പിന്നെ കാണുന്നത് എന്താണ്? നശിച്ച പ്രപഞ്ചം. അത് നശിച്ച പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അയാൾ ജീവൻ മുക്തനാണ്, അയാൾ ജീവൻ മുക്തനാണ്. അപ്പൊ ജീവൻ മുക്തനാകുമ്പോൾ അയാൾ മുക്തനായി കഴിഞ്ഞു, ഇനി അയാളെ ഈ സംസാരം ബന്ധിക്കില്ല. അങ്ങനെ പറയുന്നു. ഇനി വേറെ ചിലർ പറയുന്ന വേറൊരു അഭിപ്രായം ലശന ന്യായം. ഉള്ളി മറ്റും പാത്രത്തിൽ ഇരുന്ന് കഴിഞ്ഞ് തീർന്ന് കഴുകിക്കഴിഞ്ഞാലും അതിലതിൻ്റെ മണം വരില്ല, അതിൻ്റെ വാസനമുണ്ട്. അതുപോലെ അജ്ഞാനമൊക്കെ നശിച്ചു, എല്ലാം നശിച്ചു കഴിഞ്ഞാലും പിന്നെ ഈ പ്രപഞ്ചം ഇങ്ങനെ തോന്നുന്നത് എന്താണ്? വാസന ശേഷിച്ചു. ഉള്ളിക്കുടത്തിലെ വാസന കഴുകിക്കളഞ്ഞാലും ശേഷിക്കുന്നുമില്ല. അജ്ഞാനം നശിച്ചു, പ്രപഞ്ചം എല്ലാം നശിച്ചു, പിന്നെ വാസന കൊണ്ടെന്ന് വരുന്നു. ഇതിങ്ങനെ കാണുന്നു എന്നാണ്. അപ്പോ സമാധിയിൽ തത്വജ്ഞാനം ഉണ്ടായി, വീണ്ടും ജാഗ്രത വരുമ്പോൾ പ്രപഞ്ചം ഇങ്ങനെ കാണുന്നു എന്നുള്ളതിന് പല പല സമാധാനങ്ങളാണ് പറയും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് സംഭവിക്കാം. ഇനി വേറെ വശം പറയുന്നു. ഇനിയും ഈ പ്രാരബ്ധം ഈ കാണുന്നു എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണിലാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്താണ്? ഒന്നുമില്ല. മറ്റുള്ളവരാണ് പറയുന്നത് എന്താണ്? തത്വജ്ഞാനി കാണുന്നു എന്ന് മറ്റുള്ളവർ പറയുക. തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ എന്താണ്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അവിടെ പ്രാരബ്ധമില്ല, ഈ പറയുന്ന ഒരു ന്യായങ്ങളും അവിടെ ഇല്ല. നിങ്ങൾ പറയണം തത്വജ്ഞാനി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു എന്നൊക്കെ പറയുക. പരദൃഷ്ടി ആരോപിത ദൃഷ്ടി എന്നും പറയും. സ്വദൃഷ്ടിയിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ച് ഒന്നുമില്ല. നിങ്ങളെല്ലാം തത്വജ്ഞാനിയിൽ ആരോപിക്കുകയാണ്. ഏതുപോലെ മരുഭൂമിയിൽ വെള്ളമുണ്ടെന്ന് നമ്മൾ ആരോപിക്കുന്ന പോലെ തത്വജ്ഞാനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ തത്വജ്ഞാനിയെ കുറിച്ച് നിങ്ങൾ പറയുന്ന മുക്തനാണ് ജീവൻ, അതൊക്കെ നിങ്ങളുടെ ആരോപണം. തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്താണ്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നും. പിന്നെ തത്വജ്ഞാനി ഭക്ഷണം കഴിക്കുന്നു, അത് ചെയ്ത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, കാണുന്നവന്റെ കാഴ്ചയിലല്ലേ ഇതൊക്കെ കാണുന്നത്. തത്വജ്ഞാനിക്ക് കാണുന്നു. അങ്ങനെ പറയുന്നു. ഇനി വേറെ കൂട്ടറുണ്ട്, ഏകജീവക. അവർ പറയുന്നത് എന്താണ്? ഈ ജീവൻ മുക്തി അങ്ങനെയൊന്നുള്ള ഒരു ഏർപ്പാടേ ഇല്ല. എപ്പോഴാണോ തത്വജ്ഞാനം ഉണ്ടാകുന്നത് അതോടുകൂടി എല്ലാം അവസാനിച്ചു. ജീവൻ മുക്തി എന്ന് പറയുന്ന ഒന്നില്ല. തത്വജ്ഞാനം ഉണ്ടായാൽ എല്ലാം അവസാനിക്കും. ഇതുവരെ ആർക്കും തത്വജ്ഞാനം ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ എല്ലാം അവസാനിക്കും, പിന്നെ ആരും കാണത്തില്ല. മനസ്സിലായി? തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാം നശിക്കും. പിന്നെ വേണോ നീ ആരെങ്കിലും കാണും? ആരും കാണത്തില്ല, എല്ലാം നശിക്കും. അതുകൊണ്ട് ഇതുവരെ ആർക്കും തത്വജ്ഞാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവണോ നാം ആഗ്രഹിച്ച ആൾക്കാർ പറയുന്നതാണ്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്, ഉണ്ടാകാൻ വേണ്ടി. തത്വജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഇപ്പോ നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഒരു കാര്യത്തെക്കുറിച്ച് യുക്തി ഉപയോഗിച്ച് വിശദീകരിക്കുന്നതിന് നമുക്കതിൻ്റെ അനുഭവം വേണമെന്ന്. ഉദാഹരണം പറഞ്ഞപ്പോൾ സമാധിയാണ്. സമാധിയെ കുറിച്ച് ഒരാൾക്ക് അനുഭവമില്ലാത്ത ഒരാളും സമാധി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാഖ്യാനിച്ചു ഒരുപാട് വ്യാഖ്യാനിക്കുക. അതിന് പ്രത്യേകിച്ച് ഒരു അനുഭവം വേണമെന്നൊന്നുമില്ല. അതൊരു തത്വജ്ഞാനത്തെക്കുറിച്ച് ഒരാൾക്ക് ഈ ഒരാത്മാവ് പ്രപഞ്ചം ഇങ്ങനെയുള്ള രണ്ട് സാധനങ്ങളെ വെച്ചുകൊണ്ട് യുക്തിയുക്തമായി ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുക. അതിനർത്ഥമായ തത്വജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. തത്വജ്ഞാനം അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, പ്രപഞ്ചം ഇങ്ങനെയായിരിക്കും, ഇതൊക്കെ വ്യാഖ്യാനിക്കുന്നതിന് എന്താ പാട്? ഈ പറയുന്ന എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ഗുരുക്കന്മാരും എല്ലാം വ്യാഖ്യാനിക്കുകയാണ്. തത്വജ്ഞാനം ഉണ്ടായാൽ എന്ത് ചെയ്യും? പ്രപഞ്ചം നശിക്കും. പിന്നെ ആരുമില്ല, ഒരു ആളുമില്ല, ഗുരുവില്ല, ശിഷ്യനുമില്ല, ഒന്നുമില്ല, പ്രപഞ്ചം നശിക്കുകയല്ല. കാരണം ഇപ്പോൾ സമാധിയിൽ പോകുന്നു, സമാധി ഇരിക്കുമ്പോൾ അയാളുടെ പ്രപഞ്ചം നശിച്ചു എന്ന് പറയുന്നു. അയാൾക്ക് പ്രത്യേകിച്ചൊരു പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നശിക്കണ്ടേ? അല്ലെങ്കിൽ ഉറങ്ങും പോലെയല്ലേ അവർക്ക്? നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തെ അറിയുന്നില്ല. തത്വജ്ഞാനവും അത്രയേ ഉള്ളൂ. അതായത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? തത്വജ്ഞാനത്തിൽ പറയും പ്രപഞ്ചം നശിച്ചു, അജ്ഞാനം നശിച്ചു, പ്രപഞ്ചം നശിച്ചു. ഏത് പ്രപഞ്ചം? ഓരോരുത്തർക്കും വേറെ വേറെ പ്രപഞ്ചമാണ്. എല്ലാവർക്കും കൂടെ ഒരു പ്രപഞ്ചമല്ലേ ഉള്ളൂ. അപ്പോ സമാധിയിൽ നശിച്ചു എന്ന് അല്ല, അറിഞ്ഞില്ലെന്നേ പറയാൻ പറ്റും. ഒരു സമാധി ഉണ്ടായി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും കാണത്തില്ല, അയാളും കാണത്തില്ല, പ്രപഞ്ചം കാണത്തില്ല, ശിഷ്യന്മാർ കാണത്തില്ല, ഒന്നും കാണത്തില്ല. അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ആരും തത്വജ്ഞാനികൾ ഉണ്ടായിട്ടേ ഇല്ല. കാരണം ബ്രഹ്മം ഒന്നാണ്, ഏകജീവവാദം. ബ്രഹ്മം പലതില്ല, ഒന്നാണ്. ഞാനായും നീയായും ഉപകരിക്കുന്ന എന്താണ്? ഒരു ബ്രഹ്മമാണ്. അപ്പോൾ എനിക്ക് തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മം ഒന്നല്ലേ? പിന്നെ ആർക്കും തത്വജ്ഞാനം ഉണ്ടാകാതെ ഉണ്ടോ? ഒരു ബ്രഹ്മമല്ലേ ഉള്ളൂ, പിന്നെ പ്രപഞ്ചമില്ല. പണ്ട് ജീവൻ മുക്തിയില്ല, തത്വജ്ഞാനമില്ല, ഇതുവരെ ആർക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന എന്നോ വരും, വരുമ്പോൾ അന്നോടുകൂടി എന്ത് ചെയ്യും? ഇതെല്ലാം തീരും. അതുവരെ നമ്മളിങ്ങനെ കഥകൾ പറയുകയാണ്, അങ്ങനൊരു തത്വജ്ഞാനമുണ്ട്, ഇങ്ങനെയുണ്ട്, അതാണ് ഇതാണ് നമ്മൾ കഥ പറയുകയാണ്. സംഭവിക്കാത്ത ഒരു കാര്യമില്ല, സംഭവിക്കുന്നുള്ള പ്രതീക്ഷ പറയും. ഈ പറയുന്ന തന്നെ ഓരോരോ യുക്തികൾ ഉപയോഗിച്ച് പറയുന്നതാണ്. മൊത്തമാണ് അത്. അല്ല, കടയനാകുന്നതല്ല ഇത്. മനുഷ്യർ ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് പലതരത്തിൽ ചിന്തിക്കുന്നു. ഇപ്പൊ പലതരത്തിൽ ചിന്തിക്കുമ്പം ആൾക്കാർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് മടയനാക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. സ്വയം മടയനാകുന്നോ മടയനാക്കുന്ന വിശ്വാസങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോ നമുക്കൊരു പ്രശ്നം, നമ്മൾ നേരെ അമ്പലത്തിൽ ചെല്ലുന്നു, പൂജാരിയെ കണ്ട് പറയുന്നു, നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തിലാണ് എനിക്കിങ്ങനെയുള്ള എന്താണ് പ്രശ്നങ്ങളുണ്ട്, എന്തെങ്കിലും ചെയ്തു തരണം. അപ്പോൾ പൂജാരി പറയുന്നു കുഴപ്പമില്ല, അതിനൊരു പരിഹാരമുണ്ട്, ഞാൻ പരിഹാരത്തിലേക്ക് ചെയ്യും. ഞാനവിടെ ചെല്ലുന്നത് എന്താണ്? പൂർണ്ണ വിശ്വാസത്തിലാണ് അല്ലേ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഈ പൂജാരി എന്ന് പറയുന്നത് അയാളുടെ അറിവ് വെച്ച് ഈ പ്രശ്നത്തിന് ഇന്നതാണ് പരിഹാരമെന്ന് പൂജാരി പറയുന്നു, അത് അയാളുടെ വിശ്വാസമാണ്. അപ്പൊ ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് അവിടെ പോയി, പൂജാരി പൂജാരിയുടെ വിശ്വാസം അനുസരിച്ച് ഇന്ന പരിഹാരം ചെയ്യാമെന്ന് പറയുന്നു അല്ലേ. അപ്പോ എന്റെ പ്രശ്നം എന്തായിരുന്നു? എനിക്ക് പരീക്ഷ എഴുതാൻ ഒരു പേടി, അതാണ് എൻ്റെ പ്രശ്നം, അതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ പൂജാരി പറഞ്ഞാൽ പരിഹാരമുണ്ട്, അത് എന്നെ കാര്യം ചെയ്യാം, അയാളത് ചെയ്യും. പൂജാരിയുടെ വിശ്വാസം അനുസരിച്ച്, എന്നെ പറ്റിക്കാനല്ല, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ അവിടെ ചെന്ന്. പൂജാരിയുടെ വിശ്വാസം അനുസരിച്ച് പൂജാരി ചെയ്തു. പരീക്ഷ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയില്ല, ഞാൻ പാസ്സായി. അപ്പൊ ഇവിടെ ആരാ മടയനായ? ഇവിടെ ആരും മടയനായി? ആരും മടയനായില്ല. വിശ്വാസം എങ്ങനെ മടയനാകും? എൻ്റെ പേടി മാറിയോ? ഞാൻ പരീക്ഷ എഴുതിയോ? പാസ്സായോ? അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ആരും മണ്ടനാകുന്നു. വിശ്വാസം അങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ എൻ്റെ മനുഷ്യ സാധാരണ ചെയ്യുന്നു. പിന്നെ ഈ മൊത്തം ഈ സംഭവങ്ങൾ ഇതത്രയും മാസമാണ് സംഭവിച്ചതൊക്കെ. ഞാൻ പൂർണ്ണ വിശ്വാസിയായിരുന്നു, പൂജാരി പൂർണ്ണ വിശ്വാസിയായിരുന്നു. പൂജിച്ചപ്പോ എന്ത് വന്നു? കാരണം എന്റെ പേടി മാറി, പരീക്ഷ എഴുതിയതൊക്കെ ശരിയാണ്. ഇതിലാരും ആരും മണ്ടനാക്കിയില്ല, എല്ലാവരും വിശ്വാസികളാണ്. അതിൻ്റെ ഫലമുണ്ടായി. പിന്നെ ഈ മണ്ടൻ എന്നൊക്കെ പറയുന്നത് എങ്ങനെ? നമ്മളിതിനെ വ്യാഖ്യാനിക്കുമ്പോ, ഇതിനെ വ്യാഖ്യാനിക്കുമ്പോ ഒരാൾക്ക് പറയാം എന്താണ് അത്? മണ്ടനാണ് അല്ലെങ്കിൽ ബുദ്ധിമാനാണ്. ഒരാൾ ഈ സംഭവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അയാൾക്ക് ഇതിനൊന്നും വിശ്വാസമേ. അപ്പൊ അയാൾ പറയും അവിടെ പ്രവർത്തിച്ചത് മനഃശാസ്ത്രമാണ്, നിങ്ങളുടെ മനസ്സിന് ഭയമുണ്ടായിരുന്നു, പൂജാരി മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ഭയം മാറിയാണ്. ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത്, അപ്പൊ നിങ്ങളൊരു മണ്ടനാണ് എന്ന് പറയും. അത് ഒരു ഭാഗത്ത് അങ്ങനെ പറയും. അപ്പം വേറൊരാൾ പറയണത് അങ്ങനെയല്ല, വിശ്വസിച്ചാണ് അവിടെ പോയത്, പൂജാരി എന്ത് ചെയ്തു? വിശ്വസിച്ചാണ് അത് ചെയ്തത്. നിങ്ങൾ പറയുന്നത് എന്താണ്? അത് വിശ്വാസം കൊണ്ട് മനസ്സിൽ സംഭവിച്ച കാര്യമാണ്. പറയുന്നു അങ്ങനെയല്ല, ആ പൂജയുടെ ഫലം കൊണ്ടാണോ അത് സംഭവിച്ചത് എന്നാണ് വേറൊരാൾ വിശ്വസിക്കുന്നതെങ്കിൽ മണ്ടനെന്ന് പറയാൻ പറ്റും. ഒരാളങ്ങനെ വിശ്വസിക്കും. അതെ, അല്ലേ? വിശ്വാസം രക്ഷിക്കും, വിശ്വാസം കൊണ്ടാണ്. അപ്പൊ മണ്ടനെന്ന് പറയാൻ പറ്റും, വിശ്വാസിക്കുന്നേ പറയാൻ പറ്റും. വിശ്വസിക്കുന്നോണ്ടൊരാൾ മണ്ടനെന്ന് പറയാൻ പറ്റും. വിശ്വസിക്കുന്ന അത്രയാണ്. വിശ്വാസിയത്തെ വ്യാഖ്യാനിച്ചിട്ട് വേറൊരാൾ പറയാണ് അയാൾ മണ്ടനാണ്. വിശ്വാസി സ്വയം അങ്ങനെ മണ്ടനാണ്, വിശ്വസിച്ച് വരെ പ്രയോജനം കിട്ടും. പിന്നെ എങ്ങനെയാണ് മണ്ടനാകുന്നത്? പ്രയോജനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നവർ ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യാഖ്യാനിച്ചിട്ടാണ് പറയുന്നത് അത് ഇയാൾ മണ്ടനാണ്. അതങ്ങനെ അല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ മണ്ടനാണ്. അങ്ങനെയാണ്. ഇത് വ്യാഖ്യാനിക്കുന്നവർ പറയും, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിന് പകരം നല്ലൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മതി. അപ്പോൾ അയാൾ നല്ല കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളെ പേടി മാറും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷ എഴുതാം. അതുകൊണ്ട് നിങ്ങൾ ഈ പോയത് എന്താണ്? അബദ്ധമാണോ? മണ്ടത്തരമാണോ? പൂജാരിയുടെ അടുത്തല്ല പോകേണ്ടതെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. പക്ഷേ ഒരാൾ സൈക്കോളജി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കൗൺസിലിംഗ് നടത്തി, അയാളുടെ പേടി മാറിയില്ല, അമ്പലത്തിൽ പോകേണ്ട പേടി മാറി. അപ്പൊ പിന്നെ ആരും കൊണ്ടനായി? ഇതെന്ത് സംഭവിക്കാമല്ലോ? കൗൺസിലിംഗ് നടത്തിയാൽ മാറും എന്നുള്ള ഉറപ്പുണ്ടോ? ചിലർക്ക് മാറും, ചിലർക്ക് മാറത്തില്ല. എല്ലാവർക്കും മാറണമെന്നുണ്ട്, ചിലർക്ക് മാറും, ചിലർക്ക് മാറത്തില്ല. ഇനി അമ്പലത്തിൽ പോകുന്നവനും എല്ലാവരുടെയും പേടി മാറത്തില്ല, ചിലരുടെ പേടി മാറും, ചിലരുടെ മാറത്തില്ല. അപ്പൊ ആരും മണ്ടൻ, ആരും ബുദ്ധിമാണ്? ആരെ മണ്ടനെന്ന് വിളിക്കും? മണ്ടനെന്ന് വിളിച്ചാൽ രണ്ടുപേരും വിളിക്കും, ബുദ്ധിമാനെന്ന് വിളിച്ചാൽ രണ്ടുപേരും വിളിക്കും. ഇതൊക്കെ വ്യക്തികൾക്കനുസരിച്ച് മാറുന്ന കാര്യമാണ്. ചിലർക്ക് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ പേടി മാറും, ചിലർക്ക് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും മാറും. അപ്പൊ വിശ്വാസം കൊണ്ട് ഒരു മണ്ടനെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനുഷ്യന് കൃത്യമായി അറിയാത്തടത്തോളം കാലം അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓരോ പക്ഷം പിടിച്ചതെന്ന് വാദിക്കുകയാണ്, വിശ്വാസമാണ് ശരി അല്ല, സൈക്കിയാട്രിയാണ് ശരി, ഇങ്ങനെ നമ്മൾ വാദിക്കുകയാണ്. അത്രയേ ഉള്ളൂ, നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് വാദിക്കുകയാണ്. കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല, ഇന്ന ആളാണ് ബുദ്ധിമാൻ, ഇന്ന ആളാണ് മണ്ടൻ, അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ ആൾക്കാരെ പറ്റിക്ക് കഴിഞ്ഞു വെച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇതിനെയൊക്കെ പിന്തുടരുന്നവർ അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. അതിന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് തട്ടിപ്പാണ് പറയാൻ പറ്റും. ഒരാൾ ഈ ഇത്തരം ഈ പറയുന്ന തത്വജ്ഞാനവും അദ്വൈതവും പിന്തുടരുന്നു, അവർ അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുശേഷം അവർ പറയുന്ന ഇതുകൊണ്ട് എനിക്ക് ഗുണമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? ഗുണമില്ല നമുക്കില്ല, അതുകൊണ്ട് ഗുണമില്ലെന്ന് പറയാം. നമ്മളെ സംബന്ധിച്ച് വേണോ ഈ ഗുണമില്ലെന്ന് പറയാം, വേറെ ആളെ സംബന്ധിച്ചില്ലെന്ന് പറയാൻ നമുക്ക് വരത്തില്ല. അത് അയാളാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയും, ഒരാളുടെ ബ്രഹ്മജ്ഞാനം, ഒരാളുടെ പ്രാരബ്ധം എന്ന് പറയുന്ന കാര്യങ്ങൾ, പിന്നീടുള്ള ജീവിതം, ഇത്തരം കാര്യങ്ങളൊക്കെ വേറെ ആൾക്കെങ്ങനെ നിഷേധിക്കാൻ പറ്റും? വേറെ ആൾക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല, നിഷേധിക്കാനും പറ്റത്തില്ല, രണ്ടും പറ്റത്തില്ല. അംഗീകരിച്ചാൽ വരുന്ന ദോഷമൊക്കെ നിഷേധിച്ചാലും വരും. ഒരാൾ പറയും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ നിഷേധിക്കാൻ പറ്റും? അങ്ങനെ നിഷേധിക്കാൻ പറ്റും, എനിക്കറിയില്ല അതുകൊണ്ട് ഒന്നും നിഷേധിക്കാൻ പറ്റും. അപ്പൊ അനുഭവത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അതിനെ നിഷേധിക്കാനും പറ്റത്തില്ല, അംഗീകരിക്കാനും വേണ്ട, നിഷേധിക്കാനും പറ്റത്തില്ല. അതാണ്. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്, ഞാൻ പറയുന്നതിന് പല അഭിപ്രായങ്ങളുണ്ട്. പല അഭിപ്രായങ്ങളും കൊണ്ടൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വ്യക്തികൾ പല ആൾക്കാരാണ്, അവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ ഒരാൾ വേണമെങ്കിൽ എനിക്കിതൊന്നും ഗുണം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് അസംബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പേഴ്സണൽ കാര്യമാണ്, അത്രയേ പറ്റൂ. വേറെ ആൾ പറയുന്നത് എനിക്കത് ഗുണം ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇപ്പൊ പാരസെറ്റമോള് കഴിച്ചാൽ പനി മാറും, എപ്പോഴും മാറും, ചില സമയത്ത് മാറത്തില്ല. അതുകൊണ്ട് പാരസെറ്റമോള് ഗുണമില്ലെന്ന് പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. ചിലടത്ത് പ്രവർത്തിക്കത്തില്ല, ചിലടത്ത് പ്രവർത്തിക്കും. പിന്നെ നല്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒരു തരത്തിൽ ഇങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അതുമൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു വ്യക്തതയൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് കുറച്ച് കട്ടിയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തത വരും, കുറേ കൂടെ സംശയവും കൂടും, രണ്ടും വരും. സംശയവും കൂടും, കുറച്ചുകൂടി വ്യക്തതയും ഉണ്ടാകും. ചിലപ്പോൾ അതൊക്കെ അവർക്ക് കൂടുതൽ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുന്നതിനൊരു പ്രചോദനമാകും, അങ്ങനെ വരാം. ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ ഉണ്ടാകും. അങ്ങനെ സംഭവം. അപ്പം വിനാൻ സ്വാമിയുടെ വ്യാഖ്യാനം പ്രൗഢമാണ്, പക്ഷെ ദർശനമാനയിൽ അത് നടന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ അതിനെക്കുറിച്ചാണ്, ഇതിനെക്കുറിച്ചല്ല. ഇത് സ്വാമിക്ക് നല്ല ബുദ്ധിയുള്ള സമയത്ത് തന്നെ എഴുതി. ഞാൻ സ്വാമിയുടെ കൂടെ ഉത്തരവാദിത്തം താമസിക്കുന്ന സമയത്ത് ശരിക്കും ഇത് എഴുതുന്നു, എഴുതി തുടങ്ങുന്ന ആ സമയത്താണ്. പൂർത്തിയാക്കിയില്ല, ഞാൻ അവിടെ ഉള്ളപ്പോൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോഴായി തഴുകി. അപ്പൊ സ്വാമിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ഇതായി പക്ഷെ നല്ല ഓർമ്മശക്തി ഉണ്ട്. നെയ്യ് നല്ല ഓർമ്മശക്തിയുണ്ട്. ഈ വൃക്ഷത്തുകളുടെയൊക്കെ ഈ കോട്ടിങ്ങൊക്കെ ഒന്ന് നോക്കി എഴുതുന്നതല്ല, എല്ലാം ഓർമ്മയിൽ തന്നെ എഴുതും. പിന്നെ അവിടെ ഈ ഭാഗവത പ്രഭാഷണം നടത്തുന്നത് അങ്ങനെയൊക്കെ നിരന്തരം ഇത് വായിച്ചും പഠിച്ചും പ്രഭാഷണം നടത്തിയൊക്കെ നല്ല ഇതൊക്കെ വായിച്ചും ഇത് നല്ല ഓർമ്മശക്തിയുള്ള അവസാനം പോയി. അവസാനം പിന്നെ കെട്ടുപെട്ടു, കെട്ടു പൊട്ടിയ പട്ടം പോലെ. അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് നല്ല ഓർമ്മശക്തിയുണ്ട്. സ്വാമിയെ ലേശാവിദ്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊരു പക്ഷം പിന്നെ ഇതൊക്കെ അദ്വൈതികളുടെ സിദ്ധാന്തങ്ങളാണ്, നിങ്ങളുടെ മനസ്സിലാക്കുന്നത്. മറ്റുള്ള വേറെ ആൾക്കാരുണ്ട് ഒരുപാട് ഇഷ്ടാദ്വൈതി ദ്വൈതി, അവരൊന്നും ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഒരു ഈ പറയുന്ന പോലെ ജീവൻ മുക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളും തത്വജ്ഞാനം കൊണ്ട്, തത്വജ്ഞാനത്തിൻ്റെ അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാലും ഈ അദ്വൈതി പറയുന്ന പോലെയുള്ള ഒരു തത്വജ്ഞാനം, അതുകൊണ്ടുള്ള മോക്ഷം, ജീവൻ മുക്തി ഇങ്ങനെയുള്ള ഒരു ഇടപാട് അവർ അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ അസംബന്ധമെന്ന് അവർ പറയും. ദ്വൈതത്തിൽ ജീവൻ മുക്തി അത് അവരുടെ അത് പോകണം, പരലോകത്ത് പോകണം മോക്ഷത്തിന്. ഇവിടെ ജീവൻ മുക്തി അങ്ങനെയുള്ള പരിപാടി. ഇവിടെ പലരും എഴുതുന്ന ഗുരുദേവൻ അദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതയും സമന്വയിപ്പിച്ച ആളാണ്. അതെങ്ങനെ സമന്വയിപ്പിക്കാൻ പറ്റും? അദ്വൈതയ്ക്ക് മോക്ഷപ്പെടുത്തണം. അദ്വൈതിക്ക് മോക്ഷപ്പെടുത്തല്ല, മറ്റവർക്ക് മോക്ഷം പരലോകത്ത്. ഇപ്പൊ രണ്ടും കൂടെ സമന്വയിച്ചാൽ മോക്ഷം ഇവിടെ ആയിരിക്കും, ഇതിന്റെ ഇടയ്ക്ക് ഇവിടെയും കയറി. പുരുഷന്മാർ സ്വർഗത്തിലായിപ്പോ ഇത് സമന്വയിപ്പിക്കാനൊന്നും പറ്റില്ല. വെറുതെ ഇങ്ങനെ തീർത്ഥാടന പ്രസംഗരൊക്കെ തട്ടിവിടുന്നതാണ്. ഇതെല്ലാം സമന്വയിപ്പിച്ചാണ് എല്ലാത്തിൻ്റെ മേളിൽ ഗുരുവിനെ വയ്ക്കുന്നത്. അതിനുവേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറുക്ക് വഴികൾ അവർ പോകും. അതിൻ്റെ അബദ്ധം അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടദേവതയുടെ കാര്യമൊക്കെ പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുന്ന എന്തിനാണ്? ഈ അദ്വൈത ജ്ഞാനത്തിൽ എത്തിച്ചേരുന്ന അതിൻ്റെ ഒരു പടിയായിട്ട് എന്താണ് ദേവത ഉപാസനയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മറ്റവരതന്നെ പറയുന്നത് അതാണ് അതിൻ്റെ അവസാനം, പടിയല്ല അത്. അതാണ് നമ്മുടെ വ്യത്യാസം. ഇത് ഓരോ പടിയായിട്ട് അങ്ങ് അവസാനം വെക്കണമെന്നുള്ള, മറ്റങ്ങനെ തന്നെ പറയുന്നു. പിന്നെ ഓ ദേവത പറയും, അത് പുള്ളിക്ക് തോന്നി എന്തോ ചില കാര്യങ്ങൾ. ഇങ്ങനെ ഒരാളിൻ്റെ ചില തോന്നലുകളും ഒന്നെന്ന് വെച്ചാൽ ഗുരുവിന്റെ നല്ല അനുഭവങ്ങൾ അത് ഇതൊക്കെയാണ്. അതിനൊന്നും ഒരു ശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ പറയുന്നൊന്നുമില്ല, വേറെ പിൻബലമൊന്നുമില്ല. എല്ലാം എന്താണ് തൻ്റെ ചില ദർശനങ്ങളും കാഴ്ചപ്പാടുകളും എന്തൊക്കെ പറയുന്നു, ഇതനുസരിച്ച് തനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയുന്നു. ലോകത്ത് എന്ത് പറഞ്ഞാലും കുറെ ആൾക്കാരെ കൂടും, ഏതിനും ആൾക്കാരെ കിട്ടുന്നുണ്ടോ, ഇറങ്ങി ധൈര്യമായിട്ട് പറയണമെന്നാണ്. അപ്പൊ കുറേ അധികം ആൾക്കാരും കൂടി ആൾക്കാർ വന്ന പണം വരും, പണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വരും. ലോകം മുഴുവൻ സമ്പത്തിന് അടിമയാണ്. അപ്പൊ എങ്ങനെയും കുറച്ച് പണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അനുയായികളായി സ്തുതിപാഠകരായി എല്ലാം. അപ്പൊ അതിനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കുറെ ആൾക്കാർ കൂടും, ഇതുപോലെ മാനസികാവസ്ഥ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല. അതൊക്കെ ദർശനം എന്ന് പറയുന്ന ഒരു ഇതാണ്. എന്തൊക്കെ ഇങ്ങനെ മനസ്സിൽ ദർശനങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, അതൊക്കെ ഇന്ന് പറയുന്നതൊക്കെ ബ്രെയിനിൻ്റെ ചില പ്രത്യേകതകളാണ്. ദർശനമൊക്കെ ഉണ്ടാകുന്നു, നമ്മളെ ബ്രെയിൻ എന്തോ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടക്കുന്നു, അത്രയുള്ള ദർശനത്തിന് വേറെ അതിനർത്ഥമൊന്നും. ഈ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നു, നല്ലതോ ചീത്തോ എന്നുള്ളതല്ല, എന്തൊക്കെ ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതൊക്കെ പല ദർശനങ്ങളും. അതുപോലെ കുറേ ദർശനം ഉണ്ടായി, അതാണ് ഇതാണ് ബ്രഹ്മലോകം പ്രജാപതി മറ്റതും മറിച്ചത്. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നില്ല, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന എല്ലാം കൂടെ യോജിപ്പിച്ച് പരസ്പര ബന്ധമില്ലാതെ പറയുമ്പോൾ ഇതേപോലെയുള്ള സ്വപ്നമുള്ള ആൾക്കാർ വേറെയും കാണും, അവരും പറയും എനിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ എനിക്കൊരു 15-16 വയസ്സുള്ളപ്പോൾ ഞാനൊരു പയ്യനാണ്, ചെറിയ പയ്യൻ. ചെറിയ പയ്യനെന്ന് വെച്ചാൽ അവന് എന്നെക്കാളും പ്രായം കുറവായിരുന്നു, 8-9 വയസ്സേ ഉള്ളൂ. അപ്പോ അവൻ 16 ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഞാനവനെ ചോദിച്ചത് എങ്ങനെയാണ്, അന്ന് ഞാനിതിനെ കുറിച്ച് അന്വേഷിക്കും പഠിക്കുകയും ചെയ്യാണ്. ഗുരുവിൻ്റെ ദർശനം ഉണ്ടായി, ഗുരുവിനെ കണ്ടതിന് ശേഷം എന്താണ് ദർശനം ഉണ്ടായി, പാലാഴിയിൽ വിഷ്ണുവിനെ പോലെ അനന്തൻ്റെ പുറത്ത് ഗുരു കിടക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ദർശനം ഉണ്ടാകും. കൊച്ചുപയ്യനാണ്, എനിക്കെന്താ അതൊരു പിടിയും കിട്ടിയില്ല. ഞാൻ ചോദിച്ചു അതെങ്ങനെ ഉണ്ടാകുന്നു, അവനും അറിയത്തില്ല അതങ്ങനെ ഉണ്ടാകുന്നു, ദർശനം ഉണ്ടാകുന്നു. അവൻ ഗുരുവിൻ്റെ വലിയ ഭക്തനാണ്, ഇങ്ങനെ ഉണ്ടാകുന്നു. എനിക്ക് പല അതാണ് ദർശനം ഉണ്ടായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഗുരുവിനെ കാണാൻ പോയി, കുറെ കഴിഞ്ഞു, 3-4 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഞാൻ കാണാൻ പോകും, കാണാൻ പോകുമ്പോൾ ഞാൻ പോയത് അതിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു സാഹിത്യത്തിൻ്റെ അഭിഭാഷകയായിട്ട് പോയതാണ്. അപ്പോ അവിടെ ചെന്നപ്പോ പിന്നെ ഞാൻ ഇത് ചോദിച്ചു, എന്റെ പ്രസിഡന്റായി ഈ ദർശനം എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ളത്. അപ്പൊ ഗുരു പറഞ്ഞു വിശ്വസിച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഉണ്ടായാൽ വിശ്വസിക്കാം, പുള്ളി വീണ്ടും പറഞ്ഞു വിശ്വസിച്ച ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഉണ്ടായാൽ വിശ്വസിക്കാം. അങ്ങനെ 2-3 അങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ട് അത് നിർത്തി. പിന്നെ ഗുരു ഒന്നും പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞപ്പോ എനിക്ക് തല്ല് കിട്ടി. അവിടുത്തെ അന്തരീക്ഷം വഷളാവുന്നു. പിന്നെ എൻ്റെ കൂടെ സായിപ്പുള്ളതുകൊണ്ട് അവർക്ക് റെസ്പെക്ട് ഉണ്ട്, എന്നോടല്ല ഈ സായിപ്പിനോടെല്ലാം റെസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും അവരെന്നെ പറഞ്ഞില്ല. ഇനിയിപ്പോ അപ്പോ അതങ്ങനെയാണ്, അങ്ങനെ ഒരു പറഞ്ഞ ശരിയാ, ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും, വിശ്വസിക്കും. കൊച്ചു പയ്യൻ വിശ്വസിച്ച് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ദർശനം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നുണ്ട്. അതുകൊണ്ടാണ്, അതുകൊണ്ടല്ല ഇവരെ പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇതുവരെ പറഞ്ഞിട്ട് മനസ്സിലായില്ല, എനിക്ക് ദർശനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? എന്റെ ബ്രെയിൻ വേറെ, ദർശനം ഉണ്ടാകുന്ന ബ്രെയിൻ അല്ല. അവർക്കറിയില്ലായിരുന്നു ഈ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിലും അതിന്റെ ചില പ്രവർത്തനങ്ങളും ഉണ്ടായി ദർശനമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. വിശാലസ്വാമിക്കൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് എഴുതിത്ത പണ്ട് പൂജാരി കേരള അതുണ്ട്. ഒരിക്കൽ സ്വാമി എന്തോ പറഞ്ഞിട്ടില്ലേ ദർശനത്തിന്റെ കാര്യം? ഇല്ലേ, അങ്ങനെ ഒരു ഓർമ്മ വെച്ചാൽ ഞാൻ ചോദിച്ചത്. ഇല്ല, അത് ബ്രെയിന് അങ്ങനെ ആയാലേ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. നമ്മുടെ ബ്രെയിനിന്റെ അതൊരു മോശം കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ദർശനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ എന്റെ ബ്രെയിൻ ഇപ്പൊ അങ്ങനെയാണെന്ന് നോക്കട്ടെ വിചാരിച്ചത്. അപ്പൊ ഞാൻ ഓടി അവിടെ പോകും. കാരണം ഞാൻ പറയുന്നത് എന്താണ്, എന്റെ അനുഭവമാണ് ഇതാ പറയുന്നത്. വേറെ ആൾ എനിക്ക് പറഞ്ഞു തരുന്നതല്ല, എന്റെ അനുഭവമാണ്. എന്റെ അനുഭവത്തെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എന്റെ അനുഭവം എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ അനുഭവമാണ്. അപ്പൊ എന്റെ അനുഭവമായിട്ട് ഞാൻ എന്ത് ചെയ്യും? നേരെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ അവിടെ എല്ലാവർക്കും ഇതാണ്, ഈ അനുഭവമുള്ളവരാണ്, ഇതേ ഒരേ ബ്രെയിനാ ഇത്തരം സ്ഥലങ്ങളിൽ കൂടുന്നത്. ഒരേ തരത്തിലുള്ള ബ്രെയിനായിരിക്കും കൂടുന്നത്. എല്ലാവർക്കും ഈ അനുഭവം കാണും. അവരെങ്ങനെ ഒരുമിച്ച് വഴി എല്ലാവരും അനുഭവങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. പ്രശ്നം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒരേ ബ്രെയിൻ. വേറൊരാൾക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആ ബ്രെയിൻ ഉണ്ടെങ്കിൽ അവിടെ പ്രവേശനം. അത് അങ്ങനെ സാധാരണ മനുഷ്യർക്ക് ചിലപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ കഴിഞ്ഞ ഇതിനകത്ത് യാതൊന്നുമില്ല. ഇത് അതിന്ന് ന്യൂറോ സയൻസ് അത് ഒരുപാട് പഠനം നടത്തുകയും തെളിയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതറിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാവും. എന്തല്ല, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ്, എന്ത് ഏതുപോലെ സ്വപ്നം പോലെ. സ്വപ്നം എന്തുകൊണ്ട് സംഭവിക്കുന്നു? സ്വപ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രായം കൊടുക്കുന്ന സ്വപ്നം കൂടും. എന്റെ അനുഭവം അങ്ങനെയാണ്. ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ സ്വപ്നമൊക്കെ വളരെ വിരളമായിരുന്നു, അങ്ങനെ കാണാറേ നല്ല ഉറക്കമുള്ളൂ. പക്ഷെ പ്രായം കൊടുക്കുമ്പോൾ ഉയരുമ്പോൾ നമുക്ക് എന്ത് വരും? സ്വപ്നം കൂടും. കാരണം ബ്രെയിനിന്റെ പ്രവർത്തനം മാറി, അത് ക്ഷയിച്ചു. ബ്രെയിൻ ഡീജനറേഷൻ എന്ന് പറയും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെയൊക്കെ ബ്രെയിൻ എന്ന് പറയുന്ന അതിന്റെ മാക്സിമം അത് പ്രവർത്തിച്ചു. അപ്പൊ അതിപ്പം ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഇനി അതിന് കൂടുതലൊന്നും ചെയ്യാൻ വയ്യ. അതിന് ചില പ്രവർത്തന വൈകല്യങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ സ്വപ്നമായിട്ടും ഉറക്കം കുറവായിട്ടും ഒക്കെ കാണുന്നതാണ്. അത് ബ്രെയിൻ ക്ഷീണിക്കുന്നതിൻ്റെയാണ്. ആ അങ്ങനെ ഒരു ബ്രെയിന് ദർശനമൊന്നും എനിക്കുണ്ടാകത്തില്ല. അത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ബ്രെയിനില്ല. പക്ഷേ ബ്രെയിൻ ക്ഷീണിക്കുന്നുണ്ട്, അതെനിക്കറിയാം. പഴയതുപോലെ ബ്രെയിൻ ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഓർമ്മശക്തി കുറയുന്നുണ്ട്. പ്രായം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ബ്രെയിനിൽ സംഭവിക്കുന്നതാണ് നമുക്കിങ്ങനെ ഓരോ ദർശനങ്ങളൊക്കെ. അത് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത, ഗുണവും ദോഷവും എന്നുള്ളതെന്ന് പറഞ്ഞു. അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞ് നമ്മളതൊന്ന് ഉട്ടാക്കി അത് ശ്രദ്ധിക്കാൻ പോകുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കാനേ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് ആവശ്യമാണ് നമുക്കൊരു സാമാന്യമായി നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ ക്ഷീണം തോന്നാത്തക്ക രീതിയിലുള്ള ഉറക്കം നമുക്ക് വേണം. ഉറക്കം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ക്ഷീണം തോന്നില്ല, അങ്ങനെ ഒരു ഉറക്കം വേണം. അപ്പോ അങ്ങനെ ഒരു ഉറക്കം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാനുള്ള മരുന്ന് കഴിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം ബ്രെയിനിന് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ അത് ഉറങ്ങുന്നില്ല എന്ന് വെച്ചാൽ ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ അർത്ഥമാണ്, അല്ല അത് ഭ്രാന്തെന്നുള്ള അർത്ഥമൊന്നും. ബ്രെയിൻ ശരിക്കും പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്രിമമായിട്ട് നമ്മൾ അതിനുള്ള ചെറിയ ഡോസും മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ബ്രെയിനിന് വിശ്രമം വരും. അങ്ങനെ വിശ്രമിച്ചാൽ നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഉന്മേഷത്തോടെയും എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും. എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. എന്താണ് ഒന്ന് പ്രശ്നമില്ല, ഞാൻ പിന്നെ പോയി ടെസ്റ്റൊക്കെ നടത്തി, സ്ലീപ്പ് ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ എന്താണ്, ഡയബറ്റിക്കാണ് കാരണം അവർ കണ്ടുപിടിച്ചത്. ഡയബറ്റിക്ക് മൂത്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ചെറിയ ഡോസ് ഉറങ്ങുന്നതിനുള്ള മരുന്ന് കഴിക്കുന്ന നല്ലതാണ്, അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ ചോദിച്ചു, അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരം കഴിക്കേണ്ടി വരും. ഡോക്ടർ പറഞ്ഞു, അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിവാക്കാം, ഒഴിവാക്കി നോക്കുക. ഒഴിവാക്കി നോക്കുമ്പോൾ നമുക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുക, ഉറങ്ങുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് സാമാന്യമായ ആവശ്യത്തിന് വേണ്ട ഉറക്കം കിട്ടുന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട ഉറക്കമുണ്ട്, പഴയതുപോലെ ഇല്ല. മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ ബ്രെയിൻ ഇങ്ങനെ ജീർണിച്ച് ജീർണിച്ച് അവസാനം ഉറക്കം വരാതെ ഒന്നും മരുന്ന് കഴിക്കേണ്ടി ഒന്നും കഴിക്കും, അത് നാണ കേടൊന്നുമില്ല. അത് നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഉറങ്ങുന്നതിന് മരുന്ന് കഴിച്ചാൽ ഞാൻ മട്ടനായി പോകും, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ അബദ്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ച് അതിനനുസരിച്ച് ചെറിയ രീതിയിൽ മരുന്ന് കഴിച്ച് ബ്രെയിനിന് വിശ്രമം കൊടുക്കണം. എന്നാലും നമുക്ക് ഉണർന്നു വരുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യം വന്നില്ല, പക്ഷേ ഭാവിയിൽ വരേണ്ടി വന്നാൽ ചിലപ്പോൾ അത് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അൾഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും, ബ്രെയിനിന് കൂടുതൽ ഡാമേജുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു ഡോക്ടറുടെ ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ ബ്രെയിൻ ടെസ്റ്റ് നടത്തിയിട്ട് ഡോക്ടർ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉറങ്ങുന്നത്, എന്നൊക്കെയാണ് പ്രശ്നം. അപ്പോഴാണ് എനിക്ക് ഇത് കൂടുതൽ ബോധ്യം വന്നത്. എന്താ പുസ്തകം വായിച്ചാൽ അപ്പോൾ ഈ രീതിയിൽ ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ പ്രശ്നം ഒരു എന്താണ് 10-60% ഞാൻ പരിഹരിച്ചു. ഇത് സാമാന്യമായ രീതിയിൽ എനിക്ക് ഉറക്കമുണ്ട്, പ്രശ്നമില്ല. നമ്മൾ ചെറുപ്പകാലത്ത് ഉറങ്ങിയതുപോലെ 70-ാമത്തെ വയസ്സ് ഉറങ്ങണമെന്ന് ഞാൻ നടക്കുന്ന കാര്യമാണ്. ബ്രെയിൻ ദ്രവിച്ചു പോയി, കുറേയൊക്കെ അത് സെല്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ സംഭവിക്കും. അതനുസരിച്ച് നമ്മൾ ആധുനികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകും. അതാണ് എനിക്കറിയും. പല ആൾക്കാരും 10-80 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ വലിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർ ഒരു കൃത്യമായ എല്ലാ ദിവസവും ഉറങ്ങുന്നതിനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഉണർന്നിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ബിസിനസ് എല്ലാം ചെയ്യും. ഒരുപാട് പേര് അങ്ങനെ ചെയ്തു. ഇല്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്, ദർശനമൊക്കെ എന്തിൻ്റെ പരിപാടിയാണോ, നമ്മുടെ ബ്രെയിനിൻ്റെ പരിപാടിയാണ്, അല്ലാതെ ഇപ്പോഴും വേറെ ഒന്നും. അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അല്ലാതെ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ബ്രഹ്മജ്ഞാനം ഉണ്ടായത് വേറെ എവിടെ നിന്നും വന്നതല്ല. ബ്രഹ്മജ്ഞാനം എവിടെ നിന്നാണ് ഉണ്ടായത്? ബ്രെയിനിൽ നിന്നാണ് ഉണ്ടായത്. ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സെർവർ, അത് സെർവറാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബ്രെയിൻ ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്നതാണ് പ്രപഞ്ചാനുഭവം. പുറത്തുനിന്നാണ് ബ്രെയിനില്ലാത്ത അനുഭവമല്ല. ഇപ്പൊ ഇത് പുസ്തകം, ഇത് വെളുപ്പാണ്, ഇതിൻ്റെ അക്ഷരങ്ങളുണ്ട്, അക്ഷരങ്ങൾ കറുപ്പാണ്, ഇതിനിത്ര നീളമുണ്ട്, ഇത്ര വീതിയുണ്ട്, ഇതൊക്കെയല്ലേ ഞാൻ അറിയുന്നത്. ഇത് മുഴുവൻ ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കണ്ടിട്ട് എൻ്റെ ബ്രെയിൻ വ്യാഖ്യാനത്തിൻ്റെ വ്യാഖ്യാനമാണ്, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ബ്രെയിൻ വ്യാഖ്യാനിക്കുന്നതാണ്, ആ വ്യാഖ്യാനത്തിനെ നമ്മൾ മനസ്സെന്ന് അറിവെന്നൊക്കെ പറയും. എന്ന് വിചാരിച്ച് ഇതിൻ്റെ പൂർണ്ണമായ ഒരു വിശദീകരണമല്ല. സയൻസ് എത്തി നിൽക്കുന്ന ഇവിടെയാണ്, അതിനും ഒരുപാട് മുമ്പോട്ട് പോകാനുണ്ട്. സയൻസ് എത്തി നിൽക്കുന്ന ഇവിടെയാണ്, അതുകൊണ്ട് ബ്രെയിനെ കുറിച്ചോ അറിവിനെ കുറിച്ചോ പൂർണ്ണമായ ജ്ഞാനമുണ്ടെന്ന് അർത്ഥമുണ്ട്. പക്ഷേ ഇതെല്ലാം എന്താണ്, ബ്രെയിനിൻ്റെ വ്യാഖ്യാനമാണ് എനിക്ക് ഈ ഉണ്ടാകുന്ന അറിവെല്ലാം. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതുകൊണ്ടാണ് അതുപോലെ ഒരു സാധനം, ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടാക്കി വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്നൊക്കെ പറയും. ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ ഈ ബ്രെയിനിലുള്ളതിനും എത്രയോ ഇരട്ടി ഇരട്ടി ഇരട്ടി മെമ്മറി മറ്റുമൊക്കെ ചെറിയൊരു ചിപ്പിനകത്ത് വയ്ക്കാൻ പറ്റും. അത് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചിട്ട് അതുപോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ബ്രെയിനിലുള്ള എല്ലാ ശേഷിയും അതിനില്ല, എന്നാൽ ബ്രെയിനിലില്ലാത്ത പല ശേഷി അതിനകത്താണ്. അത് ബ്രെയിനിന് വളർച്ചയില്ലാത്ത, ബ്രെയിനിന് വളർച്ച വരുന്ന അനുസരിച്ചാണ് നമ്മുടെ അറിവ് വരുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ ജനിച്ചു വരുമ്പോൾ പ്രസവിച്ചിടുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളർച്ച പ്രാപിക്കാത്തതുകൊണ്ട് നമുക്കൊന്നും ബോധമില്ല, ഓർമ്മയില്ല, ഒന്നുമില്ല. അത് അതിൽ നിന്ന് മനസ്സിലാക്കാം. ബ്രെയിൻ വളരുന്നതനുസരിച്ചാണ് നമുക്ക് എത്ര വയസ്സ് വരെ ഓർക്കാൻ പറ്റും, എത്ര വയസ്സ് വരെ പറ്റും. എന്നല്ലോ പറയുന്നു, ഞാൻ പറയുന്നു കേൾക്കുന്നു മനസ്സിലാക്കുന്നു തിരിച്ചു പറയുന്നു വേറെ എന്ന് ഞാൻ പറഞ്ഞു. ബ്രെയിൻ എന്ന് ഈ പറയുന്ന ആദ്യം മനസ്സിലാക്കുക. ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിനെ വ്യാഖ്യാനിക്കണമെന്നാണ് പറഞ്ഞത്. ബ്രെയിനിൻ്റെ ഇന്റർപ്രിട്ടേഷനാണ് വ്യാഖ്യാനിക്കേണ്ടത്, എന്നതാണെന്ന്. അതാണ് നമ്മുടെ മനസ്സ്. അല്ല, ഇതൊക്കെ ബ്രെയിൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പുസ്തകത്തെ എന്ത് സാധനം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ ബ്രെയിനിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ല, ബ്രെയിൻ ഇതിനെ ഉണ്ടാക്കാൻ പറ്റും. അറിവെല്ലാം ഉള്ളിലാണല്ലോ, പുറമേയല്ലല്ലോ അറിവ്. ചെറുപ്പകാലത്ത് ആ ബ്രെയിൻ വളരാത്തതുണ്ട്, അതല്ലേ പറഞ്ഞത്. ചെറുപ്പകാലത്ത് അറിവില്ലെന്നല്ല, ആ ബുദ്ധിക്ക് നമ്മുടെ ബ്രെയിനിന് എത്ര വളർച്ചയുണ്ടായാൽ അത്രയും അറിവുണ്ട്, ഒരറിവില്ലാതെ ഇല്ല. ആ ബ്രെയിൻ ഇരിക്കുന്നുണ്ട്, അറിവിരിക്കുന്നുണ്ടല്ലോ. മുമ്പെന്തറിഞ്ഞ്, മുമ്പ് എന്തറിഞ്ഞതാണ്? അല്ല, അത് നമ്മൾ എന്താണ്, അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്തെ നമ്മുടെ ബ്രെയിൻ കൊണ്ട് പലതും അറിയുന്നുണ്ട്. അത് പുറത്തു വരണമെന്നില്ല, അതിന് ബ്രെയിൻ വളർച്ചയില്ല. ബ്രെയിന് വളർച്ചയുണ്ടായാലേ അതവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങൾ വേണ്ടേ? അതില്ല, അത് അത് വികസിച്ചു വന്നിട്ടില്ല. നമ്മുടെ മെമ്മറി എന്ന് പറയുന്ന സൂക്ഷിച്ചു വയ്ക്കുന്ന ഭാഗമുണ്ട്, ആ ഭാഗമൊന്നും വളർന്ന് വികസിച്ചിട്ട് അതുകൊണ്ട് ഒന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല. ആ ബ്രെയിനിൻ്റെ ആ ഭാഗം വളർന്നു വരുമ്പോൾ നമുക്കെന്ത് വരുന്നു? അവിടെ മെമ്മറിയെ സൂക്ഷിക്കുക, അവരതില്ല. അതൊരു കമ്പ്യൂട്ടറിൽ മെമ്മറി സൂക്ഷിക്കും പോലെ തന്നെ, ആ ചിപ്പുണ്ടെങ്കിൽ അത് സൂക്ഷിക്കും, ഇല്ലെങ്കിൽ അത് സൂക്ഷിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ വളർച്ചയില്ല. അപ്പോ പക്ഷേ അപ്പോഴും അവിടെ വളരെ സൂക്ഷ്മമായ രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. ആ ബ്രെയിനിൻ്റെ വളർച്ച അനുസരിച്ചുള്ള വളരെ ചെറിയ ബോധം നമുക്കുണ്ടാകുന്നു, വളരെ ചെറിയ.